بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه: التجاوز عن الخطأ والنسيان. قال: عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وآله وسلم قال: إن الله تجاوز لي عن أمتي الخطأ والنسيان وما استكرهوا عليه. حديث حسن رواه ابن ماجه والبيهقي وغيرهما. إمام ابن ماجه يوم إمام بيهقي يوم أتموكي نبيدنا شيئنا ابن عباس رضي الله عنه ريبورة شيئنا حديث عنه: التجاوز عن الخطأ والنسيان. يوم متنة توتة الله أورك أرياد سمويتش ووغلنا പിഴവുകളും മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നതാണ് വിഷയം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, ഇന്നല്ലാഹ തജാവസ ലി അൻ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമ്മത്തിനെ തൊട്ട് അവർക്ക് സംഭവിക്കുന്ന പിഴവുകളും മറന്നുകൊണ്ട് അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളും ഒമസ്തുക്കുലിഹു അലൈഹി അവർ നിർബന്ധിക്കപ്പെട്ട കാരണത്താൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും അവർക്ക് തജാവസ പുറത്തു കൊടുത്തതായി അള്ളാഹു എനിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇന്നല്ലാഹ തജാവസ ലി അൻ ഉമ്മത്തി അൽ ഖതഅ വ നിസ്യാൻ, തീർച്ചയായും അള്ളാഹു എന്റെ ഉമ്മത്തിനെ തൊട്ട് അൽ ഖതഅ വ നിസ്യാൻ പിഴവുകളും മറവിയും പുറത്തു വന്നിട്ടുണ്ട്. ഒമസ്തുക്കുലിഹു അലൈഹി അവർ നിർബന്ധിക്കപ്പെടുന്ന കാര്യങ്ങളും. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ അറിയിക്കുന്നത്. അതായത്, ഈ ഉമ്മത്തിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പിഴവുകൾ. ഉമ്മത്ത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്ത് അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകളെയാണ്. ഉമ്മത്ത് രണ്ടു രൂപത്തിലായി വേർതിരിക്കപ്പെടും: ഒന്ന് ഉമ്മത്തു ഇജാബ, മറ്റൊന്ന് ഉമ്മത്തു ദേവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്ത് ഉൾക്കൊള്ളുകയും അങ്ങനെ മുസ്ലിമാകുകയും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. അതാണ് ഉമ്മത്തു ഇജാബ എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകിയ ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ഉമ്മത്തു ദേവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചതിന് ശേഷം ഇന്നേ വരെയുള്ള ആളുകളുടെ എല്ലാവരും, ഉദാഹരണത്തിന് ക്രിസ്ത്യാനികൾ, യഹൂദന്മാർ, ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവർ, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. എന്നാൽ ഇവിടെ അള്ളാഹു മാപ്പു നൽകി എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ത്? അൽ ഖത ഖത എന്ന് പറഞ്ഞാൽ അബദ്ധം സംഭവിക്കുക, എന്തെങ്കിലും കാരണത്താൽ അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടോ ഒക്കെ പ്രവർത്തിച്ച് അബദ്ധത്തിൽ വീഴുക, അങ്ങനെ സംഭവിക്കുന്ന തെറ്റുകൾ അള്ളാഹു എന്റെ ഉമ്മത്തിന് പുറത്തു വന്നിട്ടുണ്ട്. അത് വലിയ ഔദാര്യമാണ്. നമ്മളിൽ നിന്നൊക്കെ അറിഞ്ഞും അറിയാതെയും അവിവേകം കാരണത്താലും മറ്റുമൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും, എല്ലാവരിൽ നിന്നും സംഭവിക്കും, തെറ്റുപറ്റാത്ത ആരുമില്ല. അങ്ങനെ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സന്തോഷവാർത്ത അറിയിക്കുക. ഇവിടെ ഈ പറയുന്നത് അതിന്റെ കുറ്റമാണ് അള്ളാഹു തരെ പുറത്തു തരാം. അബദ്ധം മൂലം സംഭവിക്കുന്ന തെറ്റുകളുടെ കുറ്റം അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ അബദ്ധം മുഖേന സംഭവിക്കുന്ന തെറ്റുകൾ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണെങ്കിൽ, അതേപോലെ തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിന് കഫാറത്തുകളും അതേപോലെ തന്നെ ശിക്ഷാ നടപടികളൊക്കെ ദുനിയാവിലുണ്ടാവും. ഉദാഹരണത്തിന്, അബദ്ധവശാൽ ഒരാളെ കൊന്നു, വാഹനം പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സിഗ്നൽ കട്ട് ചെയ്തോ അല്ലെങ്കിൽ വെടിയുണ്ട അറിയാതെ പിന്നെ പിസ്റ്റളിൽ നിന്ന് അത് പ്രവർത്തിപ്പിച്ച് പുറത്തു പോവുകയൊക്കെ ചെയ്താൽ അബദ്ധ മുഖേന മറ്റൊരാൾക്ക് കൊള്ളുകയും അങ്ങനെ വധം നടക്കുകയും ചെയ്തേക്കാം, മനഃപൂർവ്വം ചെയ്തതല്ല. അങ്ങനെ സംഭവിച്ചാൽ അയാൾക്ക് കുറ്റമില്ല, പക്ഷേ അയാൾക്ക് ദുനിയാവിൽ വമാനുണ്ട്. അതായത്, അയാളിൽ നിന്ന് സംഭവിച്ച അബദ്ധത്തിന് അയാളുടെ പ്രതിക്രിയ നൽകേണ്ടി വരും, കഫാറത്ത് നൽകേണ്ടി വരും അല്ലേ? ഖുർആൻ അള്ളാഹു പറഞ്ഞല്ലോ, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. ഒമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, അബദ്ധവശാൽ സംഭവിക്കുന്നതല്ലാതെ മനഃപൂർവ്വം ഒരു മുസ്ലിം വേറൊരാളെ കൊല്ലാൻ പാടില്ല, മുസ്ലിമിനല്ല വേറെ ആരും ഒരാളെയും കൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരാളെ കൊന്നുപോയാൽ ഫതഹരീറു റഖബത്തി മുഅ്മിന വദിയത്തു മുസല്ലമത്തു ഇലാ അഹ്ലിഹി, ആ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് അവൻ ദിയ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒരു അടിമയെ സ്വതന്ത്രരാക്കുകയും വേണ്ടിയിരുന്നു. ഒരു അടിമയെ മോചിപ്പിക്കുക, അവർ പറയുന്ന ദിയ കണക്കാക്കുന്നത് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ദിയ ഓരോ പ്രദേശങ്ങളിലും അതായത് ഇസ്ലാമിക ഗവൺമെന്റുകൾ കണക്കാക്കുന്ന ഒരു ദിയായിരിക്കും ഉണ്ടാവുക. ദിയ മുഖല്ലത എന്ന് പറഞ്ഞു പറയുന്നുണ്ട്, അത് മനഃപൂർവ്വമുള്ള പദത്തിലാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അബദ്ധവശാൽ ഒരാള് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കഫാറത്തുകളായി പലതും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അതിന്റെ തെറ്റ് അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, ആ കുറ്റം അള്ളാഹു മാപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഫാറത്തുകളൊക്കെ അവര് നൽകേണ്ടി വരും. അപ്പൊ ഒന്നാമത്തെ അതാണ്, അള്ളാഹു ചെയ്തിട്ടുണ്ട്, അബദ്ധം മുഖേന സംഭവിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തത് ഓൻ നിസിയാൻ, മറന്നുകൊണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ റമദാനൊക്കെ വരാൻ പോവാണ്, റമദാൻ മാസത്തിൽ അറിയാതെ സമയമായോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ, അതല്ലെങ്കിൽ സാധാരണ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരാള് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ഭക്ഷണം പാനീയങ്ങള് എന്തെങ്കിലും ഉപയോഗിച്ചു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം അബദ്ധവശാൽ ചെയ്താൽ അതിന് കുറ്റമില്ല എന്ന് അള്ളാഹു നിസ്സലാസ്മാതങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, മറന്നുകൊണ്ട് അങ്ങനെ ചെയ്താൽ. മൂന്നാമത്തേത് ഒമസ്തുക്രിഹു അലൈഹി, ഇപ്പൊ നോമ്പൊക്കെ ആണെങ്കിലും മറന്നുകൊണ്ടാണ് അന്നപാനീയങ്ങള് പിന്നെ കുടിക്കുകയോ തിന്നുകയോ ചെയ്തതെങ്കിൽ അയാൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ നോമ്പ് വീട്ടേണ്ട ആവശ്യമില്ല. നിസ്സലാസ്മാതങ്ങൾ പറഞ്ഞത് അത് റിസ്ഖുൽ സാഖഹുല്ലാഹു ലൈക, നിങ്ങൾക്ക് ലഭിച്ച ഒരു പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് കിട്ടിയ റിസ്ക്കാണ് എന്നാണ്. വയറ് നിറയുകയും ചെയ്തു, അവന്റെ നോമ്പിന് കുഴപ്പമൊന്നുമില്ല എന്നതാണ്. അബദ്ധവശാൽ മറന്നുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്, മനഃപൂർവ്വമല്ല. ഓർമ്മയായ സമയത്ത് ആ സെക്കൻഡിൽ അവിടെ നിർത്തുകയും വേണം, വായുള്ളത് തുപ്പിക്കളഞ്ഞ് വായ വൃത്തിയാക്കുകയും വേണം, എന്നാലാണ് അങ്ങനെയുള്ള ആനുകൂല്യം അവന് ലഭിക്കുക. മൂന്നാമത്തേത് ഉമസ്തുക്രിഹു അലൈഹി, അവർ നിർബന്ധിക്കപ്പെടുന്നതും. അപ്പൊ നിർബന്ധിത സാഹചര്യത്തിൽ, നിർബന്ധിത സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലോടുകൂടി പിന്നെ വരുന്നതാണ്. ചില ആളുകൾ നിർബന്ധം എന്ന് പറഞ്ഞാല് ഒരു കാര്യം ഒരാള് പറഞ്ഞാൽ തന്നെ നിർബന്ധമായിട്ട് പരിഗണിക്കും, അങ്ങനെയല്ല. നിർബന്ധം എന്ന് പറഞ്ഞാൽ വേറൊരു ഒരു പോംവഴി ഇല്ലാത്ത രൂപത്തിൽ അവൻ നിർബന്ധിക്കപ്പെടുക, അത് മുഖേന അവൻ തെറ്റ് ചെയ്യേണ്ടി വരിക. നമ്മുടെ നാട്ടിലൊക്കെ ആളുകള് പിന്നെ ബാങ്കിൽ നിന്നും മറ്റുമൊക്കെ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പലിശക്ക് പണം വാങ്ങാറുണ്ട്, അത് നിർബന്ധ സാഹചര്യമല്ല, അങ്ങനെയുള്ള നിർബന്ധ സാഹചര്യം അല്ല അത്. വീട് വെക്കാൻ വേണ്ടി, അതേപോലെ തന്നെ വീടിന് പെയിന്റ് അടിക്കാൻ, വാഹനം മോടി പിടിപ്പിക്കാൻ വേണ്ടി, വാഹനം പുതിയത് മേടിക്കാൻ വേണ്ടി, അതൊക്കെ പലിശ മാർഗങ്ങളിലൂടെ അതിന് പണം കണ്ടെത്തുക എന്നിട്ട് പറയാം അതൊക്കെ ഞങ്ങൾ നിർബന്ധ സാഹചര്യത്തിന് ചെയ്തതാണ്, അത് ശരിയല്ല. അങ്ങനെയുള്ള നിർബന്ധ സാഹചര്യങ്ങൾ നമ്മൾ വെറുതെ പറയുന്നതാണ്, അത് പിന്നെ അല്ല നിർബന്ധ സാഹചര്യം എന്ന് പറയുന്നത്. മറിച്ച് ഇങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ മരണപ്പെടും, അതല്ലെങ്കിൽ അവർ വലിയ അപകടം സംഭവിക്കും, ആ രൂപത്തിലെത്തുമ്പോഴാണ് നിർബന്ധ സാഹചര്യം എന്ന് പറയുന്നത്. അതൊക്കെ ദറൂറത്ത് പിന്നെ ഓരോ സ്ഥല സമയങ്ങളിലും അതിന്റെ അതിന്റെ തോതനുസരിച്ച് പിന്നെ അനുവദിക്കപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് മാംസം ഭക്ഷണത്തിന് ഒന്നും ലഭിക്കാനില്ല, പന്നി മാംസം മാത്രമേ ലഭിക്കാറുള്ളൂ. അത് ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൻ മരണത്തിന്റെ മരണപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റൊന്നും ലഭിക്കാനില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവന്റെ വിശപ്പടക്കുന്ന രൂപത്തിൽ അവന് ഭക്ഷിക്കാം. അവൻ ലഭിക്കാനുള്ളത് നിഷിദ്ധമായ പാനീയമാണ്, അവന്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി അല്പം കുടിക്കാം. അതല്ലാതെ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വയറ് നിറയെ തിന്നാൻ പറ്റില്ല, ജീവൻ നിലനിർത്താൻ ആവശ്യമായ തോതിൽ മാത്രം കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യാം. ഇതാണ് ഒമസ്തുക്രിഹു അലൈഹി, അവർ നിർബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് നിർബന്ധിക്കപ്പെട്ട കാരണത്താൽ അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളും അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിർബന്ധിച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് പന്നി മാംസം തിന്നണം അല്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഭക്ഷിക്കാം, പദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പട്ടിണിയാണെന്ന് മരിക്കുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് ഒരാൾ പറയാണ് നീ കുഫറിന്റെ വാക്കുകൾ പറയണം അല്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് പിന്നെ അള്ളാഹു അക്ബർ എന്നതിന് പകരം ഏതെങ്കിലും വിഗ്രഹങ്ങൾക്ക് തക്ബീർ വിളിക്കാൻ പറയുക, അല്ലെങ്കിൽ വിഗ്രഹങ്ങളിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിന്നെ വിടൂല അത് പറയാതെ എന്നൊക്കെ നിർബന്ധിച്ചാൽ, അങ്ങനെയുള്ള വാക്കുകൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയാം, മനസ്സിൽ ആ വിശ്വാസമില്ലാതെ. നാവുകൊണ്ട് പറയാണ്, മനസ്സിലും തന്നെയാണ് വിശ്വാസം, അള്ളാഹുവിലാണ്, അള്ളാഹു വലിയവനാണ്, ഈ പറയുന്ന വിഗ്രഹങ്ങൾക്കൊന്നും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റൂല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കെ നാവുകൊണ്ട് പറയാം. ഖുർആനിലെ കാര്യം അള്ളാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, വിശ്വാസത്തിന് ശേഷം ആരെങ്കിലും കാഫിറായാൽ അവന് വലിയ ശിക്ഷയുണ്ട്. ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഇല്ലാവൻ ഉക്കിരിഹ, നിർബന്ധിക്കപ്പെടുകയും വകൽബുഹു മുത്തുമയ്നും ബിൽ ഈമാൻ, വിശ്വാസത്തിൽ മനസ്സിൽ വിശ്വാസം ഉറച്ച നിലയിൽ അവൻ പറയുകയും ചെയ്യുന്നതൊഴികെ. വലാക്കിൻ മൻ ശറഹ ബിൽ കുഫ്രി സദറ, കുഫറിന് അവന്റെ മനസ്സ് തുറന്നു കൊടുത്തുകൊണ്ടാണ് അവൻ അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തിക്ക് നിർബന്ധിക്കപ്പെടുകയും അവരത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അവരോട് കോപിക്കുകയും അവർക്ക് കഠോരമായ ശിക്ഷ അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന് വിശ്വാസം ഉൾക്കൊണ്ടിട്ട് കാഫിറാകുമെന്ന് പറഞ്ഞാൽ അതുണ്ടാവാൻ പാടില്ല. അപ്പൊ നിർബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒന്ന് നിർബന്ധമാണോ എന്ന് ഉറപ്പുവരുത്താം. അങ്ങനെ നിർബന്ധം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവന് നാവുകൊണ്ട് പറയാം, അതല്ലെങ്കിൽ പിന്നെ അവയവം കൊണ്ട് പ്രവർത്തിക്കാം. പക്ഷെ മനസ്സിൽ എന്തായിരിക്കണം? അള്ളാഹുവിലായിരിക്കണം വിശ്വാസം ഉണ്ടാവേണ്ടത്. നീ ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ ഇന്ന നിവേദ്യം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് നൽകിയ ഇളവാണ്. ഒരാളെ വിഗ്രഹത്തിന് ബലിയർത്താൻ വിഗ്രഹത്തിന്റെ പ്രാർത്ഥിച്ചാൽ അവൻ മുശ്രിക്കാൻ, പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്നത് അള്ളാഹു ഇളവ് നൽകിയിരിക്കാൻ. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ അതല്ലാത്തൊരു മാർഗം തിരഞ്ഞെടുക്കാം. അതായത് ഞാനത് വിളിക്കൂല, ഞാൻ അള്ളാഹു അക്ബർ എന്ന് മാത്രമേ പറയുള്ളൂ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. അങ്ങനെ അവർ അവനെ ശിക്ഷിക്കുകയും അവൻ കൊല്ലപ്പെടുകയും ചെയ്താൽ അവൻ ഷഹീദാണ്. അങ്ങനെ നിർബന്ധമായിട്ടും രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇളവ് നൽകിയതാണ്. അവർ വേണമെങ്കിൽ ആ ഇളവ് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ പറയാം, ഇളവ് സ്വീകരിക്കാതെ അവർ വേണമെങ്കിൽ ഷഹീദാവുകയും ചെയ്യാം. എങ്ങനെയാണെങ്കിലും അവന്റെ മനസ്സിൽ ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തോ അള്ളാഹു അല്ലാത്തവർക്കുള്ള തക്ബീറോ അവരുടെ മനസ്സിൽ വരാൻ പാടില്ല എന്ന കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമ്മത്തിന് അവർക്ക് സംഭവിക്കുന്ന തെറ്റുകളും മറന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും അവർ നിർബന്ധിക്കപ്പെട്ട കാരണത്താൽ അവർ പ്രവർത്തിച്ചു പോകുന്നതും എന്റെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന വിശ്വാസ മാതാക്കളുടെ സന്തോഷ വാർത്തയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ, അല്ലേ? നമ്മളുടെ പ്രാർത്ഥനയായി ഖുർആനിൽ പഠിപ്പിച്ചതാണ് റബ്ബനാ ലാ തുആഖിദ്നാ, അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഇൻ നസീനാ വ അഖ്തഅനാ, ഞങ്ങൾ മറന്നുപോയാലോ അതല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് അബദ്ധം സംഭവിച്ചാലോ. സഹിയായ ഹദീസിൽ വന്നിട്ടുള്ളത് ഈ പ്രാർത്ഥന വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു അത്രേ, കദ് ഫഅൽതു, ഞാനത് ചെയ്തോളാം. അപ്പൊ അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയ ഔദാര്യമാണ് അബദ്ധം സംഭവിച്ചാലും മറന്നാലും നമ്മൾക്ക് അള്ളാഹു മാപ്പ് നൽകുന്നു എന്നത്.